പക്ഷെ അത് വായിച്ച് മനസ്സിലാകാൻ കുറച്ച് ടഫാണ്. വായിച്ചാലും മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്. ഒരു തവണ വായിച്ചാലും ഇംഗ്ലീഷ് അറിയാമെങ്കിൽ, ഒരു ഗുണ, രണ്ട് ഗുണ, മൂന്ന് ഗുണ, നാല് ഗുണ വായിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു ബുക്കാണ്. പക്ഷെ ഏറ്റവും ലേറ്റസ്റ്റ് റിസർച്ച് ഈ ഒരുപാട് റിസർച്ച് ഉണ്ട് അതിൽ, ഇമോഷണൽ ഇന്റലിജൻസ്. എന്നാലും ഈ അമേരിക്കൻ അതേ സൈക്കോളജിസ്റ്റും ന്യൂറോളജിസ്റ്റും ഡാനിയൽ ഗോൾമാൻ ഇദ്ദേഹത്തിന്റെ നിന്ന് പൊതുവെ അംഗീകരിച്ചിരിക്കുന്നു. ഇതൊക്കെ ഏറ്റവും മോഡേൺ ചിന്തകളാണ്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ ചർച്ച ചെയ്യുന്നത് 90-കൾക്ക് ശേഷമാണ്. ഇദ്ദേഹത്തിന്റെ പുസ്തകം ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ പുസ്തകം വരുന്നത് 95-ൽ. അപ്പോൾ അതിനു മുമ്പ് ഈ ഒരു വിഷയം അങ്ങനെ കാര്യമായി ആരും ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ അത് ആ പുസ്തകം വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പല കാര്യങ്ങളും അങ്ങനെയാണല്ലോ. മണ്ണിന്റെ അടിയിൽ പെട്രോളും ഡീസലും ഒക്കെ ഉണ്ടായിരുന്നു, നമുക്ക് എത്രയോ കാലം അറിയില്ലായിരുന്നു. 1930-കളിലൊക്കെയാണ് മനുഷ്യൻ ശരിക്കൊരു ധാരണ വന്നത് ഇതിന്റെ അടിയിൽ കിടപ്പുണ്ടെന്ന്. അതുവരെ അതവിടെ കിടന്നു, പക്ഷെ അറിഞ്ഞില്ല. അതുപോലെയാണ് ഈ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പക്ഷെ നമുക്ക് അതിനെ കുറിച്ച് അറിയില്ലായിരുന്നു മനുഷ്യൻ. അതിനെ കുറിച്ച് മനസ്സിലാവണമെങ്കിൽ ആദ്യം നമ്മൾ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. മലയാളത്തിൽ വികാരങ്ങൾ എന്ന് പറയും. വികാരങ്ങൾ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ അതിന്റെ പഴയ കാഴ്ചപ്പാട് മനസ്സിലാക്കണം. എന്നുവെച്ചാൽ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്ന പഴയ സാംഖ്യയോഗികളുടെ അദ്വൈതകളുമാണ് ഇതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ രണ്ടുപേരും രണ്ട് രീതിയിലാണ് പറയുന്നത്. ഇത് മനസ്സുമായി ബന്ധപ്പെട്ടാണല്ലോ വികാരം. ഈ മനസ്സിനെ സംബന്ധിച്ച് രണ്ട് കാഴ്ചപ്പാടൊന്നും, അതിനാണ് ഡ്യുവലിസം എന്ന് പൊതുവെ പറയുന്നു. അത് ആദ്യം ഉറപ്പിച്ചു പറഞ്ഞ ആളാണ് ഡെക്കാർട്ട്. അത് ഫിലോസഫിയാണ്, സയൻസ് അല്ല. ഇവിടെ പറയുന്ന ഈ ഭൗതിക ലോകം ഇത് വേറെയാണ്, മനസ്സ് വേറെയാണ്, രണ്ട് രണ്ടാണ്. അങ്ങനെ പറയുന്നതുകൊണ്ടാണ് അങ്ങനെയാണ് ഈ ഡ്യുവലിസം എന്ന് പറയുന്ന വാക്ക് വരുന്നത്. അദ്വൈതികളെ പറയുന്നതിന് നോൺ ഡ്യുവലിസം എന്ന് പറയും. അത് ഡ്യുവലിസം വരുന്നത് അങ്ങനെയാണ്. മനസ്സെന്ന് പറയുന്ന വേറെ ഒന്നാണ്, ഈ ഭൗതിക ലോകം വേറെ. അങ്ങനെ പറയും. സാംഖ്യയോഗികളുടെയും അദ്വൈതികളുടെയും നിലപാട് ആധുനികമായ ഫിസിക്കലിസം എന്ന് പറയുന്ന നിലപാട് ഇതൊക്കെ വേറെ വേറെയാണ്. നമുക്ക് ആദ്യം പഴയ നിലപാട് നോക്കാം. സാംഖ്യയോഗികളുടെയും അദ്വൈതികളുടെയും നിലപാട് ഇവർ രണ്ടുപേരും പറയുന്നതിലൊരു ചില സാമ്യതകളുണ്ട്, ചില വ്യത്യാസങ്ങളുണ്ട്. വികാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ മനസ്സ് വികാരം രണ്ടും ഒരുമിച്ചെടുക്കുക. സാംഖ്യയോഗികള് ഈ മനസ്സിനെ അവര് ഭൗതികമായിട്ട് കാണുന്നു അതോ അതിൽ നിന്ന് വേറിട്ട് കാണുന്നു എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? എന്തായാലും ഉത്തരം പറയാൻ ഒരു ധൈര്യം കാണിച്ചു, അതിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. ബാക്കിയുള്ളവരെല്ലാം ഉണ്ടായിരിക്കണം, പറഞ്ഞാൽ തെറ്റുമോ പേടിയില്ലാത്ത ഒരാളെ. അദ്വൈതികളുടെ നിലപാട് എന്താണോ? അതും there is no mind because everything is appears and atma is the only the thing that is why you don't dwell there. And then this is the amanaskara or understanding. There is a nitya, then only reality is atma, is just what is called that. അതിരിക്കട്ടെ, നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ആദ്യം നമുക്ക് സാംഖ്യയോഗികളുടെ നിലപാട് നോക്കാം. അവരെന്ത് പറയുന്നു? അവര് പറയുന്നത് എന്താണോ ഡ്യുവലിസം അല്ല പറയുന്നത്, എന്നാൽ ഫിസിക്കലിസം ദക്കാർത്തെ പറഞ്ഞ ഡ്യുവലിസം അല്ല, ഇന്നത്തെ ന്യൂറോ സയന്റിസ്റ്റുകൾ പറയുന്നു ഫിസിക്കലിസം. ഫിസിക്കൽസും എന്നിട്ട് മെറ്റീരിയൽസും ഭൗതികം അല്ല പറയുന്നു. സംഖ്യന്മാർ പറയുന്ന എന്താണോ അവരുടെ ഇത് വളരെ വിചിത്രമാണ്. മനസ്സ്, അഹന്തത്വം, ബുദ്ധിതത്വം ഇതെല്ലാം പ്രകൃതിയുടെ പരിണാമമാണ്, പ്രകൃതി സത്യമാണ്. എന്നാൽ അത് മാത്രം ആയിക്കഴിഞ്ഞാൽ മനസ്സാവുകയും ഇല്ല. പിന്നെ എന്ത് വേണം? അവിടെ പുരുഷന്റെ പ്രതിബിംബം കൂടെ വേണം. അവർ പറയുന്ന പ്രതിബിംബം ഏതിന്? ഈ പറയുന്ന അതിനവര് ബുദ്ധി, മനസ്സ്, പിന്നെ അഹന്ത, ഇന്ദ്രിയങ്ങൾ, ഇതിന്റെ പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാത്തിനും കൂടെ ചേർത്ത് യോഗികൾ അല്ലെങ്കിൽ സാംഖ്യന്മാർ കൊടുക്കുന്ന ഒരു പേരാണ് ചിത്തം. മനസ്സിലായോ? എന്തൊക്കെ വരും? മനസ്സ്, അഹന്തത്വം, ബുദ്ധിതത്വം, ഇന്ദ്രിയങ്ങൾ, അതിന്റെ പ്രവർത്തനങ്ങൾ, ഇതിന്റെ എല്ലാത്തിനും കൂടെ ചേർത്ത് സാംഖ്യ യോഗികൾ കൊടുക്കുന്ന പേരാണ് ചിത്തം. ഈ ചിത്തം എന്ന് പറയുന്നത് തികച്ചും ഭൗതികമാണ് അവരുടെ അഭിപ്രായത്തിൽ. എന്തുകൊണ്ട്? അത് പ്രകൃതിയുടെ പരിണാമമാണ്. പക്ഷേ ഇപ്പൊ മനസ്സ് എന്ന് പറയുന്നു, ഇത് തികച്ചും ഭൗതികമാണോ എന്ന് ചോദിച്ചാല്ല. അവർ പറയുന്ന എന്താണ്? ഈ പുരുഷ എന്ന് പറയുന്നത് അറിവാണ്, പുരുഷൻ ചൈതന്യമാണ്, പുരുഷൻ ചേതനാണ്, അതിന്റെ പ്രതിബിംബം കൂടെയുണ്ട് എന്ന് പറയുമ്പോ അതൊരു മിക്സാണ്. അത് കേവലം ജഡമല്ല, കേവലം ചിത്തമല്ല. കേവലം ചിത്തായ പുരുഷനായി പോകും, കേവലം ജഡമായ പ്രകൃതിയായി പോകും. രണ്ടും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിരിക്കുന്നു. പക്ഷെ അത് മിഥ്യയാണോ അല്ല, അസത്യമാണോ അല്ല. എന്തുകൊണ്ട്? ഈ പരിണാമങ്ങളെല്ലാം സത്യമാണ്. അത് വേറെ, അതിന് പറയാൻ വരുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഏതാണ്? എങ്ങനെ സാംഖ്യന്മാർ കാണുന്നു? ഇത് എന്താണ്? രണ്ടും പാരലലായിട്ട് നിൽക്കുകയാണ്. ഒന്ന് പുരുഷൻ, ഇപ്പുറത്ത് പ്രകൃതി. ഇത് രണ്ടും പരസ്പര വിഭിന്ന സ്വഭാവമുള്ളതാണ്. പ്രകൃതി എന്ന് പറയുന്നത് ജഡമാണ്, ഇതാണെങ്കിലോ ചൈതന്യമാണ്. അപ്പൊ നേരിട്ട് ഇതിന് കൂടി ചേരാൻ പറ്റില്ല. അപ്പൊ അവിടെ എന്ത് വരുന്നു? അവിടെ ഈ പുരുഷന്റെ പ്രതിബിംബം. ഇത് ശരിക്കും മനസ്സിലാക്കണം. ഇത് വന്നിട്ട് ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു മിക്സ് ആണെന്നേ പറയാൻ പറ്റും. ഞാൻ പറഞ്ഞു കൊടുക്കാം, എന്റെ ഇടയ്ക്ക് കയറി പറഞ്ഞു കൊടുക്കുന്നില്ല. എന്നോടല്ലേ ചോദിച്ചു, വെറുതെ എന്താണ് കുളമാക്കരുത്. അല്ല, അഹങ്കാരമല്ല, മനസിലായ അഹങ്കാരം എന്ന് പറയുന്നത് ഈ പ്രകൃതി എന്ന് പരിണമിച്ച ഒരു തത്വം. സംഖ്യന്മാര് പറയുന്നു, അവര് പറയുന്ന ഒരു തത്വം എന്നാണ്, ഒരു ഭൗതിക വസ്തുവാണ്. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താണ്? അതിങ്ങനെ പുരുഷന്റെ സാന്നിധ്യത്തിൽ പുരുഷന്റെ പ്രതിച്ഛായയോടുകൂടിയേ ഇരിക്കത്തുള്ളൂ. മനസ്സിലായോ? അവരുടെ സിദ്ധാന്തമാണ്. അവരുടെ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എന്താ? അതാദ്യം മനസ്സിലാകുന്നു. അവരുടെ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ഊഹാപോഹങ്ങൾ. സിദ്ധാന്തങ്ങളെല്ലാം എപ്പോഴും എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം? ഊഹാപോഹം. അതിനോട് അവരെത്തിച്ചേരുന്നുണ്ട്. കാരണം അവർക്ക് നമ്മുടെ ഉള്ളിൽ ഈ ബോധമുണ്ടാകുന്നു. അതിനാർക്കും തർക്കമുള്ള കാര്യമല്ല. നമ്മുടെ ഉള്ളിൽ അറിവുണ്ട്, ആർക്കും തർക്കമില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു അല്ലേ? അപ്പൊ ഇതിനുത്തരം കിട്ടാൻ വേണ്ടി അവരെന്താ ചെയ്യുന്നത്? തപസ്. തപസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഒത്തിരുന്ന് ചിന്തിക്കുകയാണ്. മനസ്സിലായ? ഒരു കുത്തിയിരുന്ന് ചിന്തിക്കുന്നതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനസ്സിലാക്കി. അങ്ങനെ ഊഹാപോഹത്തിലൂടെ അവർ കണ്ടെത്തിയ ഒരു കാര്യമാണ് ഈ മനസ്സെന്ന് പറയുന്നത്. മനസ്സ് നമ്മുടെ ഒരു അനുഭവം എന്നുള്ളതിനേക്കായി പിന്നെ പ്രശ്നമൊന്നുമില്ല, എല്ലാവർക്കും ഉള്ള കാര്യമാണ്. പക്ഷെ എന്താണ് അതെങ്ങനെ പ്രവർത്തിക്കുന്നു, എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു, ഇതിനെല്ലാത്തിനും ഫിലോസഫിയിൽ ഉത്തരവുണ്ട്. അവർ കണ്ടെത്തിയ ഉത്തരവ് ഇതാണ്. അപ്പൊ ഇവരിങ്ങനെ ഈ മനസ്സിനെ കുറിച്ച് കണ്ടെത്തിയത് ഒരു വലിയ ഒരു പോരായ്മയുണ്ട്. ഇനി ഒരിക്കലും ഇവർക്ക് കറക്റ്റ് ചെയ്യാനേ പറ്റാത്ത ഒരു പോരായ്മ. മനസ്സിലായോ? അതുകൊണ്ട് അതവിടെ ഇരിക്കട്ടെ. പോരായ്മയെ കുറിച്ച് ഞാൻ അവസാനം പറയാം. ഇനി രണ്ടാമത് അദ്വൈതികൾ എന്താണ് വരുന്നതെന്ന് പറയാം. ഈ അദ്വൈതികളും സാങ്കേതിന്റെ അതേ ഫിലോസഫിയെ തന്നെ പിന്തുടരും. അവരും എന്താ പറയുന്നത്? പ്രകൃതി പരിണമിക്കുന്നു. പ്രകൃതി പരിണമിച്ച എന്തുണ്ടാകുന്നു? സാങ്കേന്മാര് ചിത്തമെന്ന് പറയുന്നതിന്റെ സ്ഥാനത്ത് ഇവർ പറയുന്നു അന്ധക്കരണം. അതായത് സാങ്കേന്റെ ചിത്തം വേറെ, ഇവരുടെ ചിത്തം വേറെ. സാങ്കേന്റെ മനസ്സ് വേറെ, ഇവരുടെ മനസ്സ് വേറെ. സാങ്കേന്റെ അഹന്തത്വം വേറെ, ഇവരുടെ അഹം വേറെ. ആരുടെ അദ്വൈതികളുടെ ഇതൊക്കെ വേറെ വേറെയാണ്. എന്തുകൊണ്ട്? ഇവരുടെ ഊഹാപോഹം വേറെ വഴിക്കാൻ പോയി. അവരുടെ അദ്വൈതികളുടെ അവരതിന് കൊടുത്തിരിക്കുന്ന പേരെന്താണ്? അന്ധക്കരണം. ഈ അന്ധക്കരണം എന്താണ്? അതിന്റെ ഇതെന്താ സാധനം? ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ പോയാ മനസ്സ് എന്താ അന്ധക്കരണം എന്താണ് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ കാണാതെ പിടിച്ചു പ്രകൃതിയുടെ പരിണാമം ഞാൻ പറഞ്ഞത് പറയണം. പ്രകൃതിയുടെ പരിണാമമാണെന്ത് അന്ധക്കരണം? ആര് പറയുന്നത്? സാങ്കേന്മാരും പറയുന്ന എന്താണ്? പ്രകൃതിയുടെ പരിണാമം. എന്തുകൊണ്ടാണ് അവർ പ്രകൃതിയുടെ പരിണാമം സ്വീകരിക്കുന്നത്? കാരണം പിന്നെ മറുവശത്ത് നിൽക്കുന്ന ആരാണ്? ബ്രഹ്മമാണ്. അത് നിർഗുണമാണ്. അതിലൊരു പരിണാമം സംഭവിക്കും. അപ്പൊ പിന്നെ ഈ അന്ധക്കരണം ഉണ്ടാവണമെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്നുണ്ടായാലേ പറ്റൂ. ബ്രഹ്മത്തിന് അന്ധക്കരണമാകാൻ പറ്റൂ? പറ്റത്തില്ല. പ്രകൃതി പരിണമിച്ചേ പറ്റൂ. പിന്നെ അപ്പോ ഇനി അദ്വൈതിയോട് ചോദിക്കുകയാണ്, ഈ അന്ധക്കരണം പ്രകൃതിയുടെ പരിണാമമാണ്, നിങ്ങൾക്കൊരു ബ്രഹ്മമുണ്ട്, അത് അറിവാണ്, ചൈതന്യമാണ്. അപ്പൊ നിങ്ങളുടെ ഈ അന്ധക്കരണം അതാണ്, അതാണ് മനസ്സക്കാരന്റെ ഭാഗമാണ്. മൊത്തത്തിൽ മനസ്സെന്ന് പറഞ്ഞാൽ മതി. ഈ മനസ്സ് ജഡമാണോ ചൈതന്യമാണോ? ഉറപ്പാണ്, ഉറപ്പാണ്. അതാണ് ഗുരു പറഞ്ഞ ചിജ്ജട ചിന്തനം, ചിജ്ജട ഗ്രന്ഥി എന്നൊക്കെ. ഒരു താതാത്മ്യോടെ സംഭവിക്കുന്നുണ്ട്. ഏത് ഈ നിർഗുണമായ ബ്രഹ്മവും ഈ പറയുന്ന പ്രകൃതി പരിണാമവും കൂടെ ചേർന്ന് എന്ത് ചെയ്യുന്ന ഒരു താതാത്മ്യം സംഭവിക്കുന്നുണ്ട്. അപ്പോ ഇത് കേവലം ജഡവുമല്ല, കേവലം ചൈതന്യവുമല്ല എന്ന് വെച്ചാൽ സാങ്കേന്മാരെ പോലെ തന്നെ അവരും പറയുന്ന എന്താണോ പ്രകൃതിയുടെ പരിണാമമാണ് കേവലം, അത് പുരുഷനല്ല കേവലം പ്രകൃതിയല്ല മനസ്സ് അല്ലെങ്കിൽ അന്ധക്കരണം അല്ലെങ്കിൽ ചിത്തം, ഇതൊക്കെ ഇവരുടെ നിർവചനങ്ങൾ കൊണ്ട് വേറെ വേറെ ആകുന്നതാണ്. നമ്മുടെ ഉള്ളിയിരിക്കുന്ന മനസ്സിനെ തന്നെ ഈ പറയുന്ന ഇത് രണ്ടും കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. മനസ്സിലായോ? ഇതാണ് ഈ സാംഖ്യയോഗികളുടെയും അദ്വൈതികളുടെയും നിലപാട്. എന്നാൽ ഇതിലൊരു വളരെ ഗൗരവമുള്ള ഒരു വ്യത്യാസമുണ്ട്. സാംഖ്യന്മാർ പറയുന്നത്, അദ്വൈതി പറയുന്നത്, രണ്ടുപേരും പ്രകൃതിയുടെ പരിണാമമെന്ന് പറയുന്നു, രണ്ടുപേരും പറയുന്നത് ഒരു മിക്സാണെന്ന് പറയുന്നു. പക്ഷെ വളരെ ഒരു വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ. എന്താണ്? ഒരിക്കലും അടുപ്പിക്കാൻ വയ്യാത്ത ഒരു വ്യത്യാസം. എന്താണ് ഈ ജഡത്തിന് തന്നെ നിലനിൽക്കാനുള്ള ഇതില്ല, ഈ ഡിപ്പെൻഡിങ് ഉണ്ട്, ആശ്രയിച്ചിരിക്കുന്നു. പറഞ്ഞ ശരിയാണ്. ഏറ്റവും പ്രധാനമായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സാങ്കേന്മാര് പറഞ്ഞ പ്രകൃതി, അതിനെ അദ്വൈതർ പറയുന്നു മായ. ഇതാണ് വ്യത്യാസം. സാങ്കേന്മാരുടെ പ്രകൃതി അദ്വൈതികളെ സംബന്ധിച്ച് മായ. മായ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി പറയാം. എന്താണ് മായ എന്ന് പറഞ്ഞാൽ? അറിയത്തില്ല എന്നിട്ടുണ്ടോ മായാന്ന് പറയും? നിങ്ങള് പഠിച്ചു വെച്ച പറയണ്ട, നിങ്ങൾ ചിന്തിച്ച് പറയണ്ട. നിങ്ങള് പലതും പഠിച്ചു വെച്ചിട്ടുണ്ട്, യൂസ്ലെസ്സായ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. കാണാപ്പാടം പഠിച്ചത് നിങ്ങൾ മതപ്രഭാഷണത്തിന് പോകുമ്പോ അവിടെ പറഞ്ഞാൽ ഇവിടെ പറയില്ല. ഈ അറിയത്തില്ല എന്ന് പറയുന്നത് എന്ത് എന്തുകൊണ്ടാണ് അങ്ങനെ അറിയത്തില്ല എന്ന് പറയും? കാരണം ഈ മായ എന്ന് പറയുന്ന പേര് എങ്ങനെയാ വന്നത്? മായ എന്ന് പറയുന്ന പേര് ഇതിനവർ കൊടുക്കാൻ കാരണം, ഒരു പ്രധാനമായ കാരണം, ഇന്ദ്രജാലം. ഇതൊക്കെ ശങ്കരാചാര്യർ പറയുന്നതാണ്. എന്ന് പറഞ്ഞാ പോലെ ഇൻഎക്സ്പ്ലിക്കബിൾ എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് പറയാൻ പറ്റത്തില്ല എന്നേ ഉള്ളൂ. അറിയാൻ വയ്യ എന്ന അർത്ഥം. മനസ്സിലായോ? ബിയോണ്ട് എക്സ്പ്ലനേഷൻ എന്നാണ്. വാക്കുകൊണ്ട് പറയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനൊന്നും നമുക്ക് അറിയാൻ വയ്യ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോ ഇവരീ പറയുന്നത് മായ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഇന്ദ്രജാലം. ഇന്ദ്രജാലക്കാരൻ അതൊരു പഴയ വിശ്വാസമാണ് കേട്ടോ. ഇന്ദ്രജാലം എന്ന് പറയുന്ന ഒരു യഥാർത്ഥ സംഗതിയൊന്നുമല്ല, പണ്ട് വിശ്വസിച്ചിരുന്ന ഒരു കാര്യമാണ്. മാജിക് അല്ല ഇന്ന്, ഇന്നത്തെ മാജിക്കിനല്ല പഴയ കാലത്ത് ഇന്ദ്രജാലം എന്ന് പറയുന്നു. മാജിക് വേറെ, ഇന്ദ്രജാലം വേറെ. ഇന്ദ്രജാലം എന്ന് പറയുന്നത് പഴയൊരു സങ്കല്പമാണ്, ഒരു കഥയാണ്, ഒരു സ്റ്റോറിയാണ്. ഒരാൾ വന്നിട്ട് ഒരു സ്റ്റേജ് ഇന്ന് കൊണ്ട് ഒരു ആന ഉണ്ടാക്കി കാണിക്കുന്നു, നമ്മുടെ മുമ്പിൽ ഒരു ആന ഇരിക്കുന്നു. അപ്പോ ആ ആന അയാൾ എങ്ങനെ ഉണ്ടാക്കി കാണിക്കുന്നു? ഒരാള് സ്റ്റേജിൽ വന്ന് ആനയെ ഉണ്ടാക്കി കാണിക്കുന്നു എന്ന് പറയുന്ന ഇന്ദ്രജാലം ഒരു കഥയാണ്. അത് ആദ്യം മത്സരമാണ്, പഴയ സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഭാഗമായി വരുന്നു. അപ്പൊ ഈ ആന എങ്ങനെ ഉണ്ടായി കാണിക്കുന്നു? പറയുന്നത് ആ കാണിക്കുന്ന വ്യക്തിയിൽ ഒരു ശക്തിയുണ്ട്, അതിനാണ് ഇന്ദ്രജാല ശക്തി എന്ന് പറയുന്നു. എന്താണ് ആ ശക്തി? നമുക്കാർക്കും അങ്ങനെ ഒരു ശക്തി ഇല്ലല്ലോ. പറയുന്നത് മായ എന്ന് വെച്ചാൽ അത് നമുക്കറിയാൻ പറ്റില്ല. പറഞ്ഞു മനസ്സിലായോ? ഇന്ദ്രജാലം എന്ന് പറഞ്ഞാൽ ഒരു കഥയാണ്, പഴയ കാലത്ത് വിശ്വസിച്ചിരുന്ന ഒരു കഥ. ഇന്ദ്രകാലത്ത് എന്താ ചെയ്യുന്ന, ഒരു സ്റ്റേജ് വന്ന് വന്നിട്ട് ഒരു ആന ഉണ്ടാക്കി കാണിക്കുന്നു, നമ്മളൊക്കെ ആനയെ കാണുന്നു. അപ്പോ ഇന്ദ്രജാലക്കാരനെ എങ്ങനെ ഇതുണ്ടാക്കി കാണിക്കുന്നു, ഇത് ഇത്രയും കഥയാണ് ഈ പറയുന്നത്. അവൻ പറയുന്നു ഇന്ദ്രജാലക്കാരന് ഒരു ശക്തിയുണ്ട്, ഇന്ദ്രജാല ശക്തി, അതുകൊണ്ടാണ് ഇന്ദ്രജാലത്തെ ഉണ്ടാക്കി കാണിക്കുന്നത്. എന്താണ് ഇന്ദ്രജാല ശക്തി അത് നമുക്കറിയത്തില്ല. കഥയുടെ ചോദ്യമില്ല, പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ് ഈ ആ ഇന്ദ്രജാല ശക്തിക്ക് പണ്ട് വിളിച്ചിരുന്ന പേരാണ് മായ. അതുകൊണ്ടാണ് ഇന്ദ്രജാലത്തിന് മായാജാലം എന്നൊരു പേര് പറയുന്നത്. മായാജാലങ്ങൾ കാണിക്കുന്നു. അത് ഇന്ദ്രജാലം എന്ന് നോക്കുന്നത് നമ്മൾ മാജിക് എന്ന് ധരിച്ചു കളയരുത്. മാജിക് എന്ന് പറയുന്ന ടെക്നിക്കാണ് മായാശക്തി കൊണ്ട് കാണിക്കുന്നത്. പല ടെക്നിക്കുകൾ ഉപയോഗിച്ച് കാണുന്നതൊക്കെ അറിയണമെന്ന് നിങ്ങൾ ഇവിടെ പോയാൽ മതി. എവിടെയാണ് പ്ലാനറ്റ്? എന്താ അതിന്റെ പേര്? മുതുകാടിന്റെ എന്ത് പ്ലാനറ്റ്? ആ അവിടെ പോയാ അപ്പൊ നമുക്ക് മനസ്സിലാക്കി ടെക്നിക്കാണ്. ഇന്ദ്രജാലം ഒരു സ്റ്റോറിയാണ്. അപ്പൊ അങ്ങനെ ഒരു മായാശക്തി കൊണ്ട് ഇന്ദ്രജാലം കാണിക്കാമെങ്കിൽ പറയുകയാണ്, ഈ പറയുന്ന നിർഗുണനായിരിക്കുന്ന ബ്രഹ്മത്തിനും ഒരു മായാശക്തിയുണ്ട്. ആ മായാശക്തി കൊണ്ട് എന്ത് ചെയ്യുന്നു? എല്ലാത്തിനും ഉണ്ടായി കാണിക്കുന്നു. ആ മായയുടെ പരിണാമമാണ് നമ്മുടെ മനസ്സ്. അത് വെറും പരിണാമം മാത്രമല്ല, അവിടെ എന്ത് ചെയ്യുന്നു, ഈ ബ്രഹ്മത്തിന്റെ ചൈതന്യം കൂടെ അതിൽ ചേരുന്നു. അതാണ് അദ്വൈതികളുടെ വിശദീകരണം. ഈ അദ്വൈതികളുടെ വിശദീകരണത്തിലും വളരെ ഇനി ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത ഒരു ന്യൂനതയുണ്ട്. എന്താണ്? അല്ല, അതൊന്നും അതൊക്കെ സഹിക്കാം, സഹിക്കാൻ പറ്റാത്ത അദ്വൈതം പ്രസംഗിക്കുന്നവരും ചിന്തിക്കാത്ത കാര്യമാണ്. ചിന്തിച്ചാൽ പിന്നെ അദ്വൈതം പ്രസംഗിക്കാൻ പറ്റത്തില്ല. അതായത് സപ്തപ്രവൃത്തി, സപ്തപ്രവൃത്തി സംബന്ധി, സപ്തപ്രവൃത്തി വിത്ത് ക്രിയ ഓർ ഓൾ ദിസ് മീൻസ് വി കനോട് എക്സ്പ്ലെയിൻ ദിസ് ബ്രഹ്മൻ. ഈ പഠിപ്പിച്ചവരെ ചിന്തിച്ചിട്ടെന്നാ ഞാൻ പറയുന്നത്, പിന്നെ പഠിച്ചവരെങ്ങനെ ചിന്തിക്കും? ഇവിടെ നിന്ന് പഠിച്ചാണല്ലോ ഈ പറയുന്നത്. ഈ പഠിപ്പിച്ചവരത് ചിന്തിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ പഠിച്ചവര് പറയും? എന്നെ പോരായ്മ ഞാൻ പല തവണയോട് പറഞ്ഞിട്ടുണ്ട്. അതായത് മനസ്സ്, ബോധം, വികാരങ്ങൾ എന്ന് പറയുമ്പോ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുവാണ് നമ്മുടെ ബ്രെയിൻ. മനസ്സിലായോ? ഈ പറഞ്ഞ സാംഖ്യയോഗികൾക്കോ ഈ അദ്വൈതികൾക്കോ ഒന്നും ഈ സാധനമേ ഇല്ല. ഏത്? ബ്രെയിൻ. ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല. മനസ്സിലായോ? പറഞ്ഞു ഇല്ലാന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇവരാരും ഇങ്ങനെ ഒരു വിഷയത്തെ കുറിച്ച് ചിന്തിച്ചേയില്ല. ഇവരുടെ ശാസ്ത്രങ്ങളിൽ എന്താണോ ഇതിനെ, ഒന്നാമത് ബ്രെയിനിനെ കുറിച്ചന്നു ആ കാലഘട്ടത്തിൽ എന്താണോ ഒരു ധാരണയില്ലായിരുന്നു. അതിനെ കുറിച്ചൊക്കെ മനുഷ്യനൊരു ധാരണ ഉണ്ടായിട്ട് ഒരു 200 വർഷത്തിനകമായിട്ടുള്ളു. ഈ ശാസ്ത്രങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് 2000 വർഷം, 2500 ആ കാലം എന്ന് വെച്ചാൽ സാഖ്യത്തിന്റെ കാലം പറയുകയാണെങ്കിൽ അതിന്റെ ഒരു പ്രാചീന രൂപം വന്നിട്ട് 2500 വർഷം ബുദ്ധന്റെയൊക്കെ കാലം വരും. അദ്വൈതം എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ഡെവലപ്പായിട്ട് എന്ന് വെച്ചാൽ ബ്രഹ്മം, മായ, അതിന്റെ പരിണാമം, അന്ധകരണം, ഈ രീതിയിലൊക്കെ അദ്വൈതം പഠിക്കാൻ തുടങ്ങിയിട്ട് 1000 വർഷമായിട്ടുണ്ട്. അതിനുമ്പോൾ അദ്വൈതത്തിന്റെ പാഠങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും അത്രയും ചിന്തിച്ചില്ല. അപ്പോ അവര് ഈ പറയുന്ന കാര്യങ്ങളെ ഒന്നും ഒരിക്കലും ബ്രെയിനുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചില്ല. അതിന്റെ വലിയ ഒരു ന്യൂനതയാണ്, ഒരു പോരായ്മയാണ്. അത് എങ്ങനെയായാലും ശരി, അതിനെ ഭൗതികമായി മനസ്സിലാക്കിയാലും ശരി, അല്ല ഭൗതികത്തിൽ നിന്ന് വേറെയാണെന്ന് മനസ്സിലാക്കണമെങ്കിലും ശരി, ഏതിനാ ഈ മനസ്സിൽ, ഈ മനസ്സിന് നമുക്ക് ഭൗതികമെന്ന് പറയാം. അപ്പോ അതിനാണ് റിഡക്റ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാലും ശരി, അല്ല ഇത് ഭൗതികമല്ല, ഇത് വേറൊന്നാണ്, ഭൗതികത്തിൽ നിന്ന് വേറിട്ടൊന്നാണ് എന്ത് മനസ്സ്. ഈ രണ്ട് രീതി മനസ്സിലാക്കണമെങ്കിലും ഇന്ന് എന്താണ് അതിനെ ബ്രെയിനുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചേ പറ്റും. ആധുനിക പഠനങ്ങൾ ഈ അദ്വൈതികളൊക്കെ എന്താണ് ഈ പഴയ പുസ്തകങ്ങൾ വായിച്ച് കാണാതെ പഠിച്ച് അതിങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നു എന്നുള്ളതല്ലാതെ അവർക്ക് പിന്നെ ഇതൊക്കെ ഇങ്ങനെ പഠിച്ചുറപ്പിച്ചതുകൊണ്ട് ഇതിൽ നിന്ന് അങ്ങോട്ട് മാറാൻ പറ്റില്ല. അവർക്ക് അതൊക്കെ ഇങ്ങനെ പറയുന്നതിൽ ഒരു സ്യൂഡോ സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു വ്യാജ ആനന്ദം, യഥാർത്ഥ ആനന്ദമല്ല ഈ പറയുന്നതിലൊരു സുഖം. അങ്ങനെ പറഞ്ഞു പോകും. അദ്വൈതികളെല്ലാം ഇന്ന് അങ്ങനെയാണ്, ഒരാളെ അല്ല ഞാൻ പറയുന്നത്, എല്ലാവരും അങ്ങനെയാണ്. അവർക്ക് അതിനപ്പുറം എന്താണോ ഇതിനെ കുറിച്ച് പഠിക്കുക, ബ്രെയിനുമായിട്ട് ബന്ധപ്പെടുത്തിയതിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് അദ്വൈതികളായാലും ശരി ഈ പറയുന്ന സാംഖ്യയോഗികളായാലും ശരി പഠിക്കുക എന്ന് പറയുന്ന അവർക്കൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യം, പഠിക്കുന്നവരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇത് പഠിക്കുന്നവരെന്താ ചെയ്യുന്നു, പഠിക്കുന്നവരെന്ന് പറയുന്നത് അവരുടെ മുൻവിധികൾ പണ്ടെന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അതെല്ലാം 100% ശരിയാണെന്നുള്ള അവരുടെ ക്ലെയിം അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ പഠിക്കുന്നത്. എന്ന് വെച്ചാൽ അറിവിന് വേണ്ടിയല്ല പഠിക്കുന്നത്. അവരുടെ ഫെയ്ത്ത് സിസ്റ്റം, അവരുടെ വിശ്വാസങ്ങളുടെ വഴിയുള്ളു, ഇതിനൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അത് ഈ മതങ്ങളുടെയും നമ്മുടെ പ്രാചീന ദർശനങ്ങളുടെയൊക്കെ ഒരു പ്രശ്നമാണ്. അവരുടെ പ്രശ്നം എന്താണ്, ഓരോരുത്തരും അവകാശപ്പെടുന്ന എന്താണ്, ഞങ്ങളുടെ അറിവ് പൂർണ്ണമാണ്. സാങ്കേതികളോട് ചോദിച്ചാൽ അവർ ഞങ്ങളെല്ലാം അറിഞ്ഞിരിക്കും, പൂർണ്ണമായും അറിഞ്ഞിരിക്കും. അദ്വൈതയോട് ചോദിച്ചാൽ എന്ത് പറയും, ഞങ്ങളെല്ലാം അറിഞ്ഞിരിക്കും. ഇഷ്ടാദ്വൈതയോട് ചോദിച്ചാൽ എന്ത് പറയും, ഇനി ഒന്നും അറിയാനില്ല, പൂർണ്ണം. അപ്പോ പണ്ട് ഈ 100 വർഷങ്ങൾക്ക് മുമ്പ് എന്തറിഞ്ഞോ അത് പൂർണ്ണമെന്ന് അന്ന് തീരുമാനിച്ചു വെച്ചത്, ഇന്നത് പഠിക്കുന്നവരും അതിൽ നിന്ന് അവർക്ക് മാറാൻ താല്പര്യമില്ല. എന്തുകൊണ്ട്, എല്ലാ ഫെയ്ത്ത് സിസ്റ്റവും അങ്ങനെയാണ്, എല്ലാ വിശ്വാസ സംവിധാനങ്ങളും അങ്ങനെയാ പ്രവർത്തിക്കുന്നു. മുമ്പ് എന്തറിഞ്ഞോ അത് തന്നെ ചെയ്യും, അതിൽ നിന്ന് അവർക്ക് മാറാൻ പറ്റില്ല. അത് എന്തുകൊണ്ടങ്ങനെ വരുന്നു വെച്ചാൽ അത് അവരുടെ ബ്രെയിനിന്റെ ഒരു സവിശേഷം എന്നീ പറയാം. അതിനും ഉത്തരവാദിത്വം ബ്രെയിനിൽ നിന്ന്. അതുകൊണ്ട് പഴയ കാഴ്ചപ്പാട് ഇങ്ങനെയൊക്കെയാണ്, അത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അതിന്റെ അതിങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം, അതിന്റെ പോരായ്മ അറിയണം. അതിന്റെ പ്രധാനമായ പോരായ്മ എന്ന് പറയുന്നത് അന്നത്തെ അറിവ് വെച്ചവര് എന്താണോ ബ്രെയിനുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചിട്ടില്ല. എന്തിനാ ആയുർവേദത്തിൽ ഞാൻ ഈ ആയുർവേദക്കാരുടെ പലതും ചോദിച്ചു. നിങ്ങളുടെ ആയുർവേദം എന്ന് പറയുന്ന ശാസ്ത്രത്തിൽ നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ബ്രെയിൻ, ലിംബിക് സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റം ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ. ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? സുശ്രുതം, ചരകം, ഇതിനൊക്കെ എന്താ പറയുന്നത്? ഒരാൾ മാത്രം എന്നെ എടുത്തു കാണിച്ചൊരു ഭേള സംഹിത എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, കുറച്ച് കുഴപ്പമാണ് തന്നെ. അതില് പറയുന്നുണ്ട് എന്താണ്, നമ്മുടെ ഈ കഴുത്തിന് മേളിൽ ഈ സിരകളുടെ ഒരു കേന്ദ്രമുണ്ട്, ഇത്രയും പറയുന്നുണ്ട് കേട്ടോ. അതിനപ്പുറം അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും വിശദീകരിക്കാനുള്ള ആർക്കൊന്നില്ല. അത് സ്വാഭാവികമാണ്, കാരണം പഴയകാലത്ത് ഈ മനുഷ്യനെയൊക്കെ യുദ്ധങ്ങളിലുമൊക്കെ കഴുത്തൊക്കെ വെട്ടിയിടുമ്പോൾ നോക്കുമ്പോൾ മുറിഞ്ഞു കിടക്കുമ്പോൾ കാണാമല്ലോ, മേളോട്ട് സിരകൾ പോകുന്നതും അവിടെ നിന്ന് താഴോട്ട് വരുന്നതും കാണാൻ പറ്റും. ചിലക്ക് കീറി മുറിച്ച് നോക്കിയിരിക്കും. ഇപ്പൊ സിരാകേന്ദ്രം ഇത്രയൊക്കെയുള്ള അറിവേ ഉള്ളൂ. അത് കഴിഞ്ഞ് ബ്രെയിനിനെ സംബന്ധിച്ചുള്ള ആധുനികമായ ഒരു പഠനങ്ങളും നമ്മുടെ ശാസ്ത്രം ആയുർവേദത്തിൽ പോലും ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ ഇതിനെ ബ്രെയിനുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്തി ചിന്തിക്കും? അത് മാത്രമല്ല, പണ്ടൊരു വലിയ അബദ്ധധാരണയുണ്ടായിരുന്നു. വേദങ്ങൾ, ഉപനിഷത്തുകൾ തുടങ്ങിയിട്ട് സർവത്ര എന്താണോ അല്ല, അതൊക്കെ സഹിക്കാം. നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകൾ, മനസ്സ്, ഇതിന്റെയൊക്കെ കേന്ദ്രം നമ്മുടെ ഹാർട്ടാണ്, ഹൃദയമാണ്. മനസ്സിലായോ? അവര് നോക്കുമ്പോ മനുഷ്യനെയൊക്കെ വെട്ടിക്കീറുക, യാഗത്തിന് ആട്ടിലെ വെട്ടിക്കീറുക, ഉള്ളിനകത്തിരുന്ന ഒരു സാധനം ഇങ്ങനെ അങ്ങനെ ആകും, ഇതാണ് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നതെന്നാണ് അവർ ധരിച്ചത്. നമ്മുടെ ചിന്തകളുടെ എല്ലാം കേന്ദ്രം ബ്രെയിനാണ് എന്നുള്ള അറിവിന് പകരം എല്ലായിടത്തും പറഞ്ഞിരിക്കുന്ന എന്താണ്, യോഗശാസ്ത്രത്തിലായാലും ശരി എവിടെ ആയാലും ശരി, പറയുന്നത് ഹൃദയമെന്നാണ്, ഹാർട്ട്. ആധുനികമായ പഠനങ്ങളനുസരിച്ച് അത് അംഗീകരിക്കൂ, അംഗീകരിക്കില്ല എന്ന് പറയും. മാത്രമല്ല അത് അബദ്ധമാണെന്ന് തന്നെ പറയും. ഇപ്പൊ മനസ്സിനെ കുറിച്ച്, ചിന്തകളെ കുറിച്ച്, അറിവിനെ കുറിച്ച്, നമ്മുടെ ബോധത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് ബ്രെയിനിനെ കുറിച്ച് തന്നെ ചിന്തിക്കേണ്ടി വരും, ഹാർട്ടിനെ കുറിച്ചല്ല. ഉപനിഷത്തില് ഗുഹ എന്ന് പറയുന്നതിന് ശങ്കരായ അർത്ഥം പറഞ്ഞിരിക്കുന്നത് അന്ധകരണമാണ്. ഹൃദയഗുഹരം എന്ന് പറയുന്നുണ്ട്, ഹൃദയം എന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന എന്താണ് ഈ സാധനമാണെങ്കിൽ അത് എന്താണ് ബോധം അവിടെയാണെന്ന് പറഞ്ഞാൽ അത് ശരിയാകും. ഇനി ഹൃദയം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രെയിൻ ആണെങ്കിൽ അത് ശരിയാണ്. അങ്ങനെ ഈ ഹൃദയത്തിന് പകരം ബ്രെയിൻ എന്ന് എഴുതിയാ പോരെ? നിങ്ങള് ഹൃദയം എന്ന് എഴുതിയിട്ട് അതിനെ ബ്രെയിൻ എന്ന് ഇന്റർപ്രറ്റ് ചെയ്യണം. അങ്ങനെ എഴുതിയാ പോരെ? പല സൈഡിൽ അങ്ങനെ ഒരു ഹൃദയം മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല. മനുഷ്യന്റെ അനാട്ടമിയും ഫിസിയോളജിയൊക്കെ ഇന്ന് നല്ലവണ്ണം മനുഷ്യൻ അറിയാം. പല സൈഡിൽ ഹൃദയമൊന്നും ആരും കണ്ടുപിടിച്ചിട്ടില്ല. ആത്മീയം എന്ന് പറഞ്ഞാൽ വായി തോന്നിയത് കോതയ്ക്ക് പോട്ടം എന്ന് പറഞ്ഞാൽ ആർക്ക് വേണോ എന്ത് വേണോ പറയാം. അത് എന്താണ്, ഏത് മഹർഷിയായാലും ശരി, ആര് പറയുന്നു എന്നുള്ളതല്ല, എന്ത് പറയുന്നു എന്നുള്ളതാണ്. ഞാൻ ഇരുന്നു കൊണ്ട് പറയുന്ന അബദ്ധമാണെങ്കിൽ അത് ഇന്ന ആള് പറഞ്ഞാണെന്ന് പറഞ്ഞു കൊണ്ട് പറഞ്ഞു കിടക്കരുത്. മനസ്സിലായോ? ഇന്ന മഹാൻ പറഞ്ഞാണെന്ന് പറഞ്ഞ് പറഞ്ഞു കിടക്കരുത്. ഞാൻ പറയുന്നത് നിങ്ങൾ റീചെക്ക് ചെയ്ത് നോക്കണം. അബദ്ധമുണ്ടെങ്കിൽ തള്ളിക്കളയണം, എന്നോടും പറയണം പറഞ്ഞൊരു പേശമുണ്ട്, വിവരക്കേടാണ് പറഞ്ഞതെന്ന് പറയും. ഈശ്വര സർവപ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നു. ഹൃദയം എന്ന് പറഞ്ഞാൽ ശങ്കരായ പൊതുവെ മറ്റേ ഹൃദയത്തെ കുറിച്ചും പറയുമെങ്കിലും ശങ്കരായ പൊതുവെ ഹൃദയം എന്ന് പറയുന്നത് അർത്ഥം പറയുന്ന അന്ധകരണം എന്നാണ്. അനുപ്രവേശ ശ്രുതിയില് പറഞ്ഞിട്ടുള്ള ഹൃദയം അവിടെയൊക്കെ പറയുന്ന അന്ധകരണം. അന്ധകരണം എന്ന് പറഞ്ഞാൽ അവിടെയും വരുന്ന പ്രശ്നം ഇതാണ്. എന്താണ് അന്ധകരണം എന്ന് പറഞ്ഞാൽ ഈ മായാപരിണാമമായ ഒരു വസ്തു മനസ്സിലായോ? അതൊരു ഒരു പദാർത്ഥമാണ്. അതായത് യോഗിയെ സംബന്ധിച്ചായാലും ശരി, അതിനേക്കാൾ കുറച്ചുകൂടി വ്യത്യസ്തമായി അദ്വൈതയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മനസ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഓർക്കണം അത് പഞ്ചഭൂതാത്മകമായ ഒരു പദാർത്ഥമാണ്. അതിൽ ചേഞ്ഞുണ്ടെന്നുള്ളതേ ഉള്ളൂ. അതൊരു പൂർണമായും എന്താണ് ഒരു മാറ്ററാണത്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റ് ആണത്. അതിന്ന് ആരും അംഗീകരിക്കുന്ന കാര്യമില്ല, അതാരും സ്വീകരിക്കുന്ന കാര്യമില്ല. ഈ പീപ്പിൾ ഹാവ് ടു അക്സെപ്റ്റ് അബൌട്ട് ദാറ്റ് ഡസന്റ് മാറ്റർ വാട്ട് ഈസ് ദി ഫാക്ട്. വാട്ട് ഈസ് ദി ഫാക്ട് ദാറ്റ് ഈസ് എന്തിന്റെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നു നോട്ട് അക്സെപ്റ്റിംഗ് ദാറ്റ് ഈസ് വാട്ട് ഈസ് ദി ട്രൂത്ത് അബൌട്ട്. ഏതിനെ കുറിച്ചുള്ള ട്രൂത്ത് ആണ്? ട്രൂത്ത് അബൌട്ട് വാട്ട്? മാറ്റർ. മാറ്റർ മാറ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം. മാറ്റർ എന്ന് പറയുന്നത് എന്താണ്? അത് അതിന്റെ ഏറ്റവും സൂക്ഷ്മമെന്ന് പറയുന്ന ആറ്റംസ് ആണ്. പിന്നെ സബ് ആറ്റമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. അതിനും സൂക്ഷ്മമായി പോയി കഴിഞ്ഞാൽ അത് ഊർജമാണ്. അത് ആർക്ക് സംശയമുള്ള കാര്യമില്ല. അതിനെ കുറിച്ച് ആർക്കൊന്നും സംശയമില്ല. ഭൗതികവാദികളും ആത്മീയവാദികളും ഒക്കെ അത് അംഗീകരിക്കാൻ എന്താ കുഴപ്പം? അത്രേ അറിയാം. Finally, they discovered, say, up to core. അങ്ങനെ പറയിലോട്ട് പോയി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടുമ്പോ അത് പറയിലോട്ട് പോകും തോന്നും. എന്ന് വെച്ചാൽ ബിഗ് ബാങ് വരെ പോകും. അങ്ങനെ പറയിലോട്ട് പോകുമ്പോ അത് ഇത് കഴിഞ്ഞ് പിന്നെ പ്ലാസ്മ ലെവലാകും. അങ്ങനെ അങ്ങനെ പറയിലോട്ട് പോകും. പിന്നെ അതിന്റെ സൂക്ഷ്മ ഘടകങ്ങൾ കോർക്കുകൾ എന്ന് പറയും. അതൊക്കെ ഫിസിക്സ് പറയുന്നു. ഫിസിക്സിന്റെ ഇന്നത്തെ അറിവ് നാളെ അതായിരിക്കണമെന്നില്ല. എന്നുവെച്ചാൽ ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്ന അവരുടെ രീതിയിൽ അങ്ങനെ വിശദീകരിക്കും. ഇനി ക്വാണ്ടം ഫിസിക്സിൽ വന്നു കഴിഞ്ഞാൽ അത് വേറെയാണ്. ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് അതിന്റെ അവരുടെ ഇന്റർപ്രിട്ടേഷൻ വേറെയാണ്. അപ്പൊ അത് ഭൗതിക ശാസ്ത്രം പറയുന്ന അങ്ങനെയാണ്. അത് അവർ പറയുന്ന ഊഹാബോഹത്തിൽ പറയുന്നതല്ല, എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത കാര്യങ്ങൾ പറയുകയാണ്. Even we are, table is something, we are experiencing, but it is actually particles moving. അതായത് ഈ ക്വാണ്ടം ഫിസിക്സിനെ സംബന്ധിച്ച് എനിക്കും ഞാനും എന്താണ് ഫിസിസിസ്റ്റ് അല്ല, അതിനെ കുറിച്ച് ശ്രദ്ധീകരിക്കും. പക്ഷെ അതിനെ കുറിച്ചുള്ള ഒരു പൊതുവായ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ ക്വാണ്ടം ഫിസിക്സ് നമുക്ക് നമ്മുടെ ഈ ഭാഷയിൽ വിശദീകരിക്കാൻ പറ്റില്ല. കാരണം അതിൽ വരുന്നതാണ് ഇന്റർപ്രിട്ടേഷൻ പ്രോബ്ലം. മനസ്സിലായോ? ഒരിക്കലും നമുക്ക് നമ്മുടെ ഭാഷയിൽ, നമ്മൾ ഈ സംസാരിക്കുന്ന ഭാഷയിൽ ക്വാണ്ടം ഫിസിക്സ് വിശദീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ ക്വാണ്ടം ഫിസിക്സിന്റെ ഭാഷ എന്ന് പറയുന്നത് മാത്തമെറ്റിക്സ്. മനസ്സിലായോ? ഇവരീ പറയുന്ന ക്വാണ്ടം ഫിസിക്സിലെ ക്വാണ്ടം ഫ്ലക്ച്വേഷൻ, സൂപ്പർ പൊസിഷൻ എന്നെല്ലാം പറയുന്ന ഒരുപാട് ബേസിക് ഐഡിയസ് ഉണ്ട്. ഈ ഐഡിയാസ് എല്ലാം മാത്തമെറ്റിക്കലി പ്രൂവ് ചെയ്യുന്നതാണ്. പല കാര്യങ്ങളും ഇന്ന് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യുന്നുണ്ട്. അല്ലാതെ നമുക്ക് നമ്മുടെ ഈ ഭാഷയിൽ അത് പറയാൻ പറ്റില്ല. മനസ്സിലാ? ഹൈസൻബർഗ്, നീൽ ബോർ ഇങ്ങനെയൊക്കെയുള്ള ഇതിന്റെ ആദ്യകാല സൃഷ്ടാക്കൾ എന്ന് വെച്ചാൽ അത് കണ്ടുപിടിച്ച ആൾക്കാർ, അവരെല്ലാം പറയുന്ന ഒരു കാര്യമാണ് എന്താണ്, അതങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഹയർ മാത്തമെറ്റിക്സ് അറിയാമോ, അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതിന്റെ ഐഡിയ കിട്ടും, അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, അത് പിന്നെ ഇക്കാലത്ത് അത് വിശദീകരിച്ച് അതിലൂടെയാണ് ഐൻസ്റ്റൈൻ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ എത്തിച്ചേർന്നത്. അപ്പൊ അത് ശാസ്ത്രത്തിന്റെ ഒരു വഴിയുണ്ട്. പക്ഷെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അത് ആദ്യത്തേക്ക് പോട്ടെ, ക്ലാസിക്കൽ ഫിസിക്സിൽ വലിയ പ്രശ്നമില്ല, അത് പലതും ഇന്റർപ്രട്ട് ചെയ്യാം. പക്ഷെ ക്വാണ്ടം ഫിസിക്സിൽ ഇന്റർപ്രിട്ടേഷൻ പ്രോബ്ലം ആയതുകൊണ്ട് നമുക്ക് ഈ ഭാഷയിൽ പറഞ്ഞാൽ, ഇപ്പൊ സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ് അത്, ഒരേ സമയം രണ്ട് സ്ഥലത്ത് കാണും ഒരു പാർട്ടിക്കിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി ശരിയല്ല. ഡ്യുവൽ പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം വേവ് ഫോമാണ്, ഒരേ സമയം പാർട്ടിക്കിളുമാണ്. ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ട് ഈ മാത്തമെറ്റിക്സ് അറിഞ്ഞുകൂടെങ്കിൽ കൂടിയും ഇദ്ദേഹം ഇതെല്ലാം കണ്ടുപിടിക്കുകയും അതിന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെ എല്ലാം ചെയ്യുകയും ചെയ്തു. പക്ഷെ ആരാര്? ഈ മൈക്കൽ ഫാരഡെ. ഇല്ല, പ്രസ്സിലെ ഒരു ക്വാണ്ടം ഫിസിക്സില് ഇന്ന് എന്തൊക്കെയാണോ തിയറി ഉള്ളത്, എല്ലാ തിയറികളും മാത്തമെറ്റിക്സിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും പലതും, എല്ലാം അല്ല പലതും, എന്താണ് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തതുമാണ്. അതിൽ മൈക്കൽ ഫാരഡേക്ക് പങ്കൊന്നും ഇല്ല. മൈക്കൽ ഫാരഡേ എന്ന് പറയുന്നത് ചെയ്ത വലിയ അനുഗ്രഹമാണെന്ത്, നമ്മുടെ ജനറേറ്റർ മോട്ടർ, ഫോട്ടോൺ എമിഷനെ കുറിച്ചെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ വേറെ വിഷയത്തിലേക്ക് പോകും ചർച്ച ചെയ്ത്, മനസ്സിലായോ? ഈ ഫോട്ടോൺ എമിഷനെ കുറിച്ചുള്ള ആ അത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നതിന് വിശദീകരിക്കാൻ വയ്യാതെ വന്ന് അതിനെ കുറിച്ചുള്ള പഠനങ്ങളാണ് ക്വാണ്ടം ഫിസിക്സിലേക്ക് എത്തിച്ചേർന്നത്. അതുപോട്ടെ, നമ്മൾ പറഞ്ഞു വരുന്നതല്ല. ഇപ്പൊ ക്വാണ്ടം ഫിസിക്സ് നമുക്കറിയാൻ വയ്യാത്ത വലിയ പിടിയില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല, മനസ്സിലായോ? ഇത് നമ്മളുടെ പോപ്പുലർ സയൻസ്, അതേന്ന് എനിക്കറിയാവും. അത് കൂടുതൽ അതിനെ കുറിച്ചൊന്നും പറയാനുള്ള ശേഷി എനിക്കില്ല. ഒരു പ്രഗത്ഭനായ സയന്റിസ്റ്റിനെ പറയാൻ പറ്റും, സാധാരണക്കാർക്കൊന്നും പറയാൻ പറ്റും. നമ്മുടെ പോപ്പുലർ സയൻസ് നോളജ് വെച്ച് അതിനെ കുറിച്ചൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കും. അതെ, ഒരു ജനറൽ നോളജ് നമുക്ക് വേണം എന്ന് വിചാരിച്ചു നമ്മൾ സയന്റിസ്റ്റ് ഒന്നും ആവത്തില്ല. അതുകൂടെ വേണം, ബോധം വേണം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ചില ഈ മുറി വേദാന്തികളൊക്കെ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ട് ക്വാണ്ടം ഫിസിക്സ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലൊക്കെ പ്രഭാഷണങ്ങളുണ്ട്, അത് കേൾക്കുമ്പോ ഇത് പൊട്ടത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം നമുക്ക് വേണം, മനസ്സിലായോ? ഇംഗ്ലീഷ് പറഞ്ഞ അവനൊക്കെ വലിയ വിവരമുണ്ടെന്നാണ് പൊതുവൊരു ധാരണ. അതുകൊണ്ട് യൂട്യൂബിൽ ഇങ്ങനെ കുറെ പ്രസംഗങ്ങളുണ്ട്, അവരിടയ്ക്കിടയ്ക്ക് കോണ്ടം കോണ്ടം എന്നൊക്കെ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാർ തോന്നുന്ന വലിയ വിവരമുണ്ടെന്ന്. അതൊന്നുമില്ല, അതൊക്കെ അബദ്ധമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ജനറൽ നോളജ് നമുക്ക് വേണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ വായിക്കുന്നത്, അല്ല സയന്റിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടില്ല. ഇനി നടക്കുന്ന കാര്യമുണ്ട് വയസ്സുകാരൻ. അപ്പോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈൻഡ്, മനസ്സ് എന്തെന്നുള്ള, ഇമോഷൻസ് എന്ന് പറയുന്നത് എന്താണ്. അപ്പൊ നമ്മുടെ സാങ്കേയോഗ ദർശനത്തിലായാലും ശരി, അദ്വൈത ദർശനത്തിലായാലും ശരി, ഈ മനസ്സിന് അവരൊരു ഭൗതിക പദാർത്ഥമായിട്ട് കൂടെ കണക്കാക്കുന്നു. അത് വലിയൊരു പോരായ്മയാണ്. എന്നുവെച്ചാൽ അതൊരു അമൂർത്തമാണ്. അമൂർത്തം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് നിറവും മണവും രുചിയും ഒന്നും ഇല്ലാത്തതാണ്, പക്ഷെ അതൊരു ഭൗതികമാണ്, മനസ്സിലായോ? പരമാണു എന്നൊക്കെ പറയുന്നത്, ഇത് ഇന്നത്തെ മോഡേൺ സയൻസിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയ കാര്യമില്ല. പിന്നെ ഈ മനസ്സിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നു എന്നുള്ളത് ഈ അദ്വൈതമൊക്കെ ഒന്നും അറിയത്തുമില്ല. ആരും ഇത് ബേസിക് ആയിട്ട് ആരും പഠിക്കത്തില്ലല്ലോ. ആരും പഠിക്കുന്ന ആൾക്കാർ ഇതൊക്കെ പഠിക്കുന്നു വെച്ചാൽ കുറച്ച് പ്രസംഗിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങള് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി പറയുന്നു, പഠിക്കുന്നു, പ്രസംഗിക്കുന്നു എന്നുള്ള അല്ലാതെ അതിനെ ബേസിക് ആയിട്ട് ആരും പഠിക്കാറില്ല. അതുകൊണ്ട് അത് അറിയത്തുമില്ല. സീരിയസ് ആയിട്ട് പഠിക്കുന്നു എന്ത് വേണം ആദ്യം? ഇന്ററസ്റ്റ് മാത്രം പോരാ. ഇതിലൊരു പ്രോബ്ലം ഈ സയൻസ് പെർസെപ്ഷൻ ഇന്ദ്രിയ ഗോചരമായിട്ടുള്ള സയൻസ് എന്താണെന്ന് അറിയാമെങ്കിൽ പറഞ്ഞാൽ അമൂർത്തം സയൻസ് പെർസെപ്ഷൻ എന്ന് സയൻസ് പറയുന്നില്ല അല്ലേ. അതേപോലെ അവർക്ക് ഈ ഡാറ്റ വേണം, അവർക്ക് എന്തെങ്കിലും പ്രൂഫ് ചെയ്യണം. മൈൻഡ് അമൂർത്തമാണെങ്കിൽ പിന്നെ ഈ സയന്റിസ്റ്റിന് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ പറ്റുന്നത് ആർക്ക്? സയന്റിസ്റ്റ് എന്തെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ സയന്റിസ്റ്റിനെ പറ്റുമെന്നാ ഞാൻ പറയുന്നു. അമൂർത്തം എന്ന് പറഞ്ഞാൽ ഇത്രേ അർത്ഥമുള്ളൂ, ഒരു വസ്തുവല്ലെന്നല്ല. ഇപ്പൊ പറയാണ് ആകാശം അമൂർത്തമാണ് എന്ന് വെച്ചാൽ ആകാശം ഇല്ലെന്നാണ്, വായു അമൂർത്തമാണ് ഇല്ലെന്നല്ല. എന്ന് വെച്ചാൽ അതിന് നിറം, മണം, രുചി ഇങ്ങനെയൊന്നുമില്ല എന്ന ഒരു വസ്തുവാണ്. അദ്വൈതകൾ പറയുന്നത്, സംഖ്യന്മാരും പറയുന്നത് ഇത് ഭൗതിക പദാർത്ഥം എന്നാണ്. എന്നുവെച്ചാ അതൊരു ഫിസിക്കൽ ആയ ഒരു വസ്തുവാണ്, ഒരു മാറ്റർ ആണെന്നാണ്. ഇന്നത്തെ ന്യൂറോ സയൻസോ, ന്യൂറോ സയൻസിൽ എന്താണ് ഏത് പക്ഷക്കാരോ ന്യൂറോ സയന്റിസ്റ്റുകൾ ഭൂരിപക്ഷം അംഗീകരിച്ചിരിക്കുന്ന എന്താണ് ഈ മനസ്സെന്നൊക്കെ പറയുന്നത് ബ്രെയിനിന്റെ ഒരു ഫംഗ്ഷനാണ് എന്നാണ് പൊതുവെ അംഗീകരിച്ചത്. എന്നാ വേറെ ചിലത് പറയുന്ന അങ്ങനെയല്ല, തർക്ക വിഷയമാണെന്നും മൈൻഡ് വേറെയാണ്, അത് എന്താണ് എലക്ട്രിസിറ്റിയും ബൾബും പോലെയാണ്. എലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ വന്ന് ബൾബിലൂടെ അത് ലൈറ്റ് എനർജി ആയിട്ട് നമ്മൾ കാണുന്നു എന്നേ ഉള്ളൂ. അത് എലക്ട്രിസിറ്റി അത് ഇവിടെ കടന്നു വരുന്നതാണ്. അതുപോലെ ബ്രെയിനിൽ നിന്ന് വേറിട്ടൊരു മനസ്സുണ്ട്, ആ മനസ്സ് ബ്രെയിനിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അത് പറയുന്നതിന് പാശ്ചാത്യ ഫിലോസഫിയിൽ പഴയകാലം വരെ പറഞ്ഞു വന്ന് പാൻതീസം എന്നാണ്, തീസ്റ്റിക് വ്യൂ എന്ന് പറയും. ഇന്നത്തെ ന്യൂറോ സയന്റിസ്റ്റിലും കുറെ പേരൊക്കെ അങ്ങനെ പറയുന്നുള്ളൂ, കുറച്ചു പേര്. ഇനി ഭൂരിപക്ഷം അംഗീകരിക്കുന്ന എന്താണ്? ഇത് ബ്രെയിനിന്റെ ഒരു ഫംഗ്ഷനാണ് മനസ്സെന്നുള്ള. ഈ രണ്ടു കൂട്ടരും മനസ്സിനെ ഒരു ഭൗതിക വസ്തുവായി അംഗീകരിക്കുന്നില്ല. യോഗികളും അദ്വൈതികളും മനസ്സിനെ എന്ത് ചെയ്യുന്നു? ഒരു ഭൗതിക വസ്തുവായി അംഗീകരിക്കുന്നു. അത് പഞ്ചഭൂതങ്ങൾ കൂടിച്ചേർന്ന ഒരു വസ്തുവായിട്ട് അംഗീകരിക്കുന്നു. അത് മോഡേൺ സയൻസുമായിട്ട് യോജിക്കുന്ന കാര്യമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു തരത്തിലും യോജിക്കുന്ന കാര്യമുണ്ട്. മനസ്സിനെയും ബ്രെയിനെയും സംബന്ധിച്ചുള്ള അത് പ്രത്യേക മനസ്സുകളാണ് പ്രധാനമായ ഇന്ന് ആധുനിക ലോകത്തുള്ള രണ്ട് പ്രധാനമായ കാഴ്ചപ്പാടാണ്. ഒരു കാഴ്ചപ്പാട് പറയുന്നത് എന്താണ്? മനസ്സെന്ന് പറയുന്നത് ബൾബിലൂടെ എലക്ട്രിസിറ്റി പ്രകാശമായി വരും പോലെയാണ് ഫംഗ്ഷൻ അല്ല. അത് പുറമേ ഉള്ള ഒരു സാധനം ബ്രെയിനിൽ കൂടി കടന്നു വരികയാണ്. മനസ്സിലായി? എലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ജനറേറ്ററിൽ ഇരിക്കുന്ന സാധനമാണ്. ആ ജനറേറ്റർ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നേരെ ലൈനിൽ കൂടി വരുന്നു, ബൾബിൽ കൂടി വന്നു പുറത്തു വരുന്നു, പ്രകാശമായി വരുന്നു. ഇലക്ട്രിക്കൽ എനർജി ഇവിടെ എന്തായി മാറുന്നു? ലൈറ്റ് എനർജിയായി മാറുന്നു. ഇതുപോലെ അടിസ്ഥാനപരമായി മനസ്സെന്ന് പറയുന്ന ഒന്നുണ്ട്, അത് ബ്രെയിനിൽ കൂടി പുറത്തു വരുന്നതാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്ന ഒരു വിഭാഗം, ഒരു ന്യൂനപക്ഷം. അങ്ങനെ ആയിരിക്കാം എന്ന് പറയുന്ന ഒരു പക്ഷം. മറ്റൊരു ഭൂരിപക്ഷം പറയുന്ന എന്താണ്? അങ്ങനെയല്ല, ബ്രെയിനിന്റെ ഒരു ഫംഗ്ഷനാണ് മനസ്സെന്ന് പറയുന്നത്. പുറമേ നിന്നൊന്നും ഇങ്ങോട്ട് കടന്നു വരുന്നില്ല, ബ്രെയിനിന്റെ ഉള്ളിൽ നടക്കുന്ന എന്താണ് അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനും കൊണ്ടും ഇലക്ട്രിക്കൽ എനർജി കൊണ്ടും എല്ലാം സംഭവിക്കുന്ന ഹാർമോൺസിന്റെയും മറ്റ് വളരെ സങ്കീർണമായ പ്രവർത്തനങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ്. ഈ രണ്ടും ആധുനിക ശാസ്ത്രത്തിൽ രണ്ട് കാഴ്ചപ്പാടുണ്ട്. പക്ഷെ ഈ രണ്ടുപേർക്കും ഇന്നിത് കൃത്യമായി തെളിയിക്കാൻ കഴിയുന്നില്ല രണ്ടു കൂട്ടരും. എന്തുകൊണ്ട് കഴിയുന്നില്ലെന്ന് വെച്ചാൽ ബ്രെയിൻ സ്റ്റഡി എന്ന് പറയുന്നതിനാണ് ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. ഈ ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറയുന്നത് മനുഷ്യർ കുറെ കാലമായി നടത്തുന്നുണ്ട്. അപ്പോ ഇന്നത്തെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള കമ്പ്യൂട്ടറുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എല്ലാം ഉപയോഗിച്ച് പഠിച്ചിട്ടും ഈ ബ്രെയിൻ മാപ്പിംഗ് എന്ന് വെച്ചാൽ ബ്രെയിനിനെ കുറിച്ചുള്ള പൂർണമായ പഠനം അത് നടക്കുന്നില്ല. പൂർണമാകുന്നുണ്ട്, എന്നാലും ഇതിന്റെ ഒരു ഉത്തരം കിട്ടത്തക്ക രീതിയിൽ അത് പ്രോഗ്രസ് ആകുന്നു. ഇപ്പൊ ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രോഗ്രസ് ആയി കഴിഞ്ഞാൽ ഇതിനൊരു ഉത്തരം കിട്ടും. പക്ഷെ അത് നമ്മുടെ ജീവിതകാലത്ത് നടക്കില്ല, അതിനു ഇനി ദശാബ്ദങ്ങൾ വേണ്ടി വരും. ഇന്നത്തെ രീതി പഠിച്ചു പോയാൽ ബ്രെയിനിനെ കുറിച്ച് ശരിയായ ഒരു ഉത്തരം കിട്ടത്തക്ക രീതി പഠിക്കണമെങ്കിൽ ഇനിയും വർഷങ്ങൾ വേണ്ടി വരും. എങ്ങനെ പുറത്തു നിന്നൊരു മനസ്സ് ബ്രെയിനിൽ കൂടി വന്ന് നമ്മൾ അനുഭവിക്കുകയാണോ, അതോ ബ്രെയിൻ മനസ്സെന്ന് പറയുന്ന ഒന്നിനെ ക്രിയേറ്റ് ചെയ്യുകയാണോ, ഇതിനൊരു ഉത്തരം കിട്ടണമെങ്കിൽ നമ്മുടെ ജീവിതകാലത്ത് കിട്ടാൻ പ്രതീക്ഷയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബ്രെയിൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു വസ്തുവാണ്. അത് തന്നെ കാരണം. പക്ഷേ ഇന്ന് പഴയ ആൾക്കാരിൽ നിന്നും നമ്മുടെ ഋഷിമാരിൽ അല്ലെങ്കിൽ ദാർശനികന്മാരിൽ നിന്നൊക്കെ ഇന്നുള്ള ആൾക്കാർക്കുള്ള ഒരു ഗുണം, ഗുണപരമായ മാറ്റം എന്ന് പറഞ്ഞാൽ പണ്ടുള്ളവർക്കുണ്ടായിരുന്ന ഒരു അറിവില്ലായ്മ, എല്ലാ ഋഷിമാർക്കും എല്ലാ ദാർശനികന്മാർക്കുണ്ടായിരുന്ന ഒരു അറിവില്ലായ്മയിൽ നിന്ന് ഇവർ കുറച്ച് പ്രോഗ്രസ് ചെയ്ത് എന്താണോ ഇതാണോ പ്രോഗ്രസ്. ഈ ബ്രെയിനും മനസ്സുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്നുള്ള അവർക്ക് മനസ്സിലായോ? ഈ നമ്മുടെ ബോധം എന്ന് പറയുന്നതിന് ബ്രെയിനുമായിട്ടൊരു ബന്ധം ഉണ്ട്, അത് കൃത്യമായി മനസ്സിലായി. അതിൽ ആർക്കും ഡൗട്ടില്ല. ഇന്ന് ആധുനിക സൈക്കോളജിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ ന്യൂറോ സയന്റിസ്റ്റുകൾക്കോ ഏതെങ്കിലും ഒരു ഭൗതിക ബയോളജിസ്റ്റുകൾക്കോ ആർക്കും തന്നെ സംശയമില്ല. അതവർ മനസ്സിലായി കഴിഞ്ഞു ഇതിന് ബന്ധം നമ്മുടെ ബോധം അല്ലെങ്കിൽ മനസ്സിന് നമ്മുടെ ബ്രെയിനുമായിട്ടൊരു ബന്ധമുണ്ട്. അപ്പൊ അത് പഴയകാലത്ത് ഒരറിവില്ലായ്മയാണ്, അതിൽ നിന്നും ഇങ്ങനെ ഒരു അറിവിലേക്ക് മാറിക്കഴിഞ്ഞു. ഋഷിമാര് ദാർശനികന്മാര് ഇവർക്ക് പറഞ്ഞ എല്ലാം അറിഞ്ഞവരാണെന്നുള്ള നമ്മുടെ ഒരു മിഥ്യാധാരണയുണ്ടല്ലോ, അതൊക്കെ അബദ്ധമാണ്. അവർക്ക് ചില കാര്യങ്ങൾ അറിയായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ അറിയില്ലായിരുന്നു. മനുഷ്യൻ അറിഞ്ഞറിഞ്ഞറിഞ്ഞറിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. അവര് പറഞ്ഞ ചില അറിവുകളൊക്കെ നമുക്ക് സ്വീകരിക്കാം, ചിലതെല്ലാം തള്ളിക്കളയേണ്ടി വരും. മനുഷ്യൻ അറിവിന്റെ കാര്യത്തിൽ പിന്നോട്ടല്ല പോകുന്നു, പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വച്ച് വേണം ഇതൊക്കെ നമ്മൾ അറിയാനും പറയാനും പ്രസംഗിക്കാനും ഒക്കെ. അപ്പൊ ഇനി ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്താണ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. പഴയ കാലത്ത് ഈ വികാരങ്ങളിലേക്ക് വരാം. വികാരങ്ങളെ കുറിച്ച് പഴയ കാലത്ത് പറഞ്ഞിരുന്നത് എന്താണ്? വികാരം എന്ന് പറയുന്നത് ഇപ്പൊ ഭക്ഷണം, വിശപ്പ്. അപ്പൊ ഭക്ഷണം എന്ന് പറയുന്ന ഒരു വിഷയത്തോടുള്ള നമ്മുടെ ഒരു പ്രതിപ്രവർത്തനമാണ് വിശപ്പ്. എന്തേ സന്തോഷം, ഒരു പൂ വിടർന്നിരിക്കുന്നു, അത് കാണുമ്പോ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു പ്രതിപ്രവർത്തനമാണ് എന്ത്? സന്തോഷം. ഒരു പശു കുത്താൻ വരുന്നു നേരെ റോഡിൽ പോകുമ്പോൾ, അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പ്രതിപ്രവർത്തനമാണ് എന്ത്? ഭയം. പറയുന്ന ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്നു, എന്തെങ്കിലും പറയരുത്. ഇങ്ങനെയാണ് പഴയ നമ്മുടെ ശാസ്ത്രങ്ങളിലെല്ലാം പൊതുവേ പറഞ്ഞിരുന്നത്. എല്ലാം നമ്മുടെ അതാണ് പറയുന്നത്, വിഷയങ്ങൾ എന്താ പറയുന്നത്, വിഷയങ്ങൾ നമ്മുടെ മനസ്സിനെ അപഹരിച്ചുകൊണ്ട് പോകുന്നു, പിടിച്ചുകൊണ്ട് പോകുന്നു. നമ്മുടെ അനുഭവത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ വിഷയങ്ങളോടുള്ള പ്രതിപ്രവർത്തനമാണ് നമ്മുടെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വികാരങ്ങളും അങ്ങനെയാണ്. കോപം, ഈ സ്വാമി ഇവിടുന്ന് ചാടി എഴുന്നേക്കാണെങ്കിൽ എനിക്ക് കോപം വരും, ആക്രമിക്കാൻ വരികയാണ്, എന്റെ ഉള്ളിൽ കോപം വരും, അല്ലെങ്കിൽ ഭയം വരും. ഇതേ അപ്പൊ അതിനോടുള്ള എന്റെ പ്രതിപ്രവർത്തനമാണെന്നുള്ളതാണ്. പക്ഷെ കാലമൊക്കെ മാറി, ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂറോ സയൻസിലും എന്താണ് സൈക്കോളജിയിലും ഒക്കെ പറയുന്നത് ഇന്ന് കൂടുതൽ ചർച്ച ചെയ്യുന്നത് ലിസ ഫ്ലഡ്മാൻ ബാരറ്റ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ, ഒരു സ്ത്രീയാണ് കേട്ടോ. ഇന്ന് പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെക്കാളും വിവരമുള്ളവരൊക്കെ ഉണ്ട്. അവരുടെ സ്റ്റഡി, അതിനെ തുടർന്ന് പിന്നെ വന്നിട്ടുള്ള ഒരുപാട് സ്റ്റഡികളെല്ലാം പറയുന്നത് നമ്മുടെ വികാരങ്ങളെന്ന് പറയുന്നത് ഏത്? സുഖം, ദുഃഖം, ഭയം, ഇതെല്ലാം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രഡിക്ഷൻ എന്നാണ്. ബ്രെയിൻ എന്തിനോ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അത് എന്റെ ഒരു പ്രവചനമാണെന്നാണ്. നമ്മുടെ ബ്രെയിൻ എന്തിനെ പ്രവചിക്കുകയാണ്? ഭയം എന്ന് പറഞ്ഞാൽ ഇമോഷൻ, വികാരം എന്ന് പറയുന്നത് ബ്രെയിനിന്റെ ഒരു പഴയ കാഴ്ചപ്പാടല്ല. ഉള്ള ഡാറ്റ വെച്ചിട്ടല്ല, അടുത്ത ദിവസത്തെ കുറിച്ച് വിശദീകരിക്കും. പ്രഡിക്ഷൻ എന്ന് പറയുന്നത് എല്ലാ വികാരങ്ങളും അങ്ങനെ സംഭവിക്കുന്നു. അതെന്തിനു വേണ്ടി അങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി എനർജി, നമ്മുടെ ശരീരത്തിന്റെ എനർജി അതിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. മാത്രമല്ല, നമ്മുടെ ഈ വികാരങ്ങൾ, ഈ വികാരങ്ങൾ എന്ന് പറയുന്നത് ഈ ജീവന് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു സാധനമാണ്. നമ്മളതിനെ മാനേജ് ചെയ്യണമെന്ന് പറയുന്നത് മറ്റൊരു കാര്യം. പേടി വന്നാൽ മാനേജ് ചെയ്യണം, കോപം വന്നാൽ മാനേജ് ചെയ്യണം, സന്തോഷം വന്നാൽ മാനേജ് ചെയ്യണം, വിശപ്പ് വന്നാൽ മാനേജ് ചെയ്യണം, അത് മറ്റൊരു വിഷയം. അതിനെയാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്? ഇമോഷണൽ ഇന്റലിജൻസ്. പക്ഷെ ഈ സാധനം എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ട്? ഇത് ഈ ബ്രെയിൻ പ്രഡിക്ഷൻ നടന്നുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ എനർജിയെ ബാലൻസ് ചെയ്യാൻ പറ്റൂ, അതിനെ മാനേജ് ചെയ്യാൻ പറ്റൂ. ബ്രെയിൻ, ബ്രെയിനാണ് നമ്മുടെ എനർജിയെ മാനേജ് ചെയ്യുന്നത്. പണ്ടത്തെ ധാരണയുണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ ശത്രുവാണ്, ഇതിനെയൊക്കെ യോഗചിത്തവൃത്തി നിരോധിച്ചു കളയണം എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ പഠനം അനുസരിച്ച് എല്ലാം അബദ്ധമാണ്. നിരോധിക്കുക, ഇതെല്ലാം പറയുന്നത്, അതായത് സർവൈവൽ, ഈ മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയെ സർവൈവലിനെ ഏറ്റവും സഹായിച്ചത് ബ്രെയിൻ്റെ ഈ പ്രഡിക്ഷനാണ്. അതല്ലെങ്കിൽ നമ്മളാരും ഇന്ന് കാണത്തില്ലായിരുന്നു. ഭയം എന്ന് പറയുന്ന ഒരു വികാരമുണ്ട് നമ്മുടെ ഉള്ളിൽ വരുന്നത്. ആ ഭയം എന്ന് പറയുന്ന വികാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളും കാണത്തില്ല, നമ്മുടെ അപ്പൻ അപ്പുപ്പന്മാരും കാണത്തില്ല, അവരുടെ അപ്പുപ്പന്മാരും കാണത്തില്ല, ആരും കാണത്തില്ല, എന്നെയും നശിച്ചു പോയത്. ഭയം എന്ന് പറയുന്ന വികാരമാണ് നമ്മളെ ഇതുവരെ കൊണ്ടുവന്ന്, ഇതുവരെ ഇപ്പം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനെ മാനേജ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അത് ആവശ്യമില്ലാത്ത ഒരു കാര്യമില്ല. അതുപോലെ ഓരോ വികാരങ്ങളും എന്തുകൊണ്ട്? അത് ബ്രെയിനിന്റെ എനർജി മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള അതിന്റെ ഒരു പ്രഡിക്ഷനാണ്. ബ്രെയിൻ നമ്മളോട് കൂടെ പറയുകയാണ് ഭയം എന്ന് പറയുന്ന ആ ഒരു പ്രഡിക്ഷൻ ബ്രെയിൻ നമ്മുടെ ശരീരത്തോട് കൂടെ പറയുകയാണ്, ഓടട, ഒളിക്കട, രക്ഷപ്പെടുക, ഇങ്ങനെ പലതും പറയാം. അതെ, അതിന്റെ ഭാഗമാണ് അതല്ല. അപ്പൊ അതില്ലെങ്കിൽ നമ്മൾ കാണും എന്ന് കാണത്തില്ലായിരുന്നു. അപ്പൊ ഇത് പറയുന്നത് ഊഹാബോധത്തിലൂടെ പറയുന്നതല്ല, അത് ബ്രെയിൻ സ്റ്റഡിയിലൂടെയും സൈക്കോളജിയിലൂടെയും എവിഡൻസിന്റെ ബേസിൽ പറയണം. അതുകൊണ്ട് ഇത് സയന്റിഫിക്കാണ്. പണ്ട് പറഞ്ഞിരുന്നൊക്കെ ദർശനമാണ്, അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ നമുക്കൊരു ചോദ്യം വരും, അപ്പൊ സയന്റിഫിക്കായ അറിവ് സ്വീകരിക്കണോ അതോ ദർശനത്തെ സ്വീകരിക്കണോ? അവരവർക്ക് ഇഷ്ടമുള്ള സ്വീകരിച്ചാൽ മതി, അതൊക്കെ അവരവരുടെ ഇഷ്ടം. അവരവരുടെ ചോയ്സ്. നിങ്ങൾക്ക് സയന്റിഫിക് ആയിട്ടുള്ള തന്നെ സ്വീകരിക്കാം, അല്ല നിങ്ങൾക്ക്. പിന്നെ എന്നോട് ഇപ്പൊ ആരെങ്കിലും ചോദിക്കുകയാണ് എന്താണ് ഡസ്റ്ററിൽ സഞ്ചരിക്കുന്നു അതേ കാളവണ്ടി പോകുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ഡസ്റ്ററിൽ സഞ്ചരിക്കുന്നതാണ് സൗകര്യം, എന്തുകൊണ്ട്? എന്നാലേ എനിക്ക് ഇന്ന് അവിടെ എത്താൻ പറ്റും. അല്ല, കാളവണ്ടിയിൽ തന്നെ പോകണോ നിർബന്ധമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അതിനും പോവാം, രണ്ടു മൂന്ന് ദിവസം പിടിക്കുമെന്നല്ലേ ഉള്ളൂ. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. അതെ അതെ, അങ്ങനെ ആടി ആടി അങ്ങനെ അങ്ങനെ പോകുന്നതായിരിക്കും. പക്ഷെ എനിക്ക് പലയിടത്തും പണിയുണ്ട്. ഇതിൽ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തെയും പണി നടക്കത്തില്ല. എല്ലാ പണിയും നടക്കണമെങ്കിൽ എന്ത് വേണം? ഡസ്റ്ററിൽ പോയാതെ നാളെ പോയി വേറെടുത്ത് പണിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയും കാളവണ്ടി എനിക്ക് വേണ്ട, ഡസ്റ്റർ മതി എന്ന് പറയും. ഇങ്ങനെ മനുഷ്യന്റെ ചിന്തയിൽ വ്യത്യാസം ഉണ്ട്. ആരും ഡെസ്പാവരുത് ഞാൻ ഈ പറയുന്ന കേട്ടിട്ട്. എന്താ നമ്മള് ചിന്തിക്കണം, ഡെസ്പറേറ്റ് ആകരുത്, ചിന്തിക്കണം. വിശാലാനന്ദ സ്വാമിക്ക് ഒരു പ്രയാസം, ഇതുവരെ പഠിച്ചു വെച്ച കളയേണ്ടി വരും. എന്താ എന്താ ഈ പറഞ്ഞോണ്ട് വരുന്നത്? അത് ഒരു സംശയമില്ല, അതെല്ലാരും അംഗീകരിക്കുന്ന കാര്യമാണ്. അത് ഞാൻ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പറയുന്നതല്ല, ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾക്കെല്ലാം എന്താണ് റിസർച്ച് പേപ്പറുകളുണ്ട്, സയന്റിഫിക് എവിഡൻസ് ഉണ്ട്. ഞാൻ ചെയ്തതെന്നും അല്ല ഇതൊന്നും, ഓരോരുത്തർക്ക് കഴുകി വെച്ചിരിക്കുന്നു, വായിച്ചിട്ട് പറയുന്നു. ബോഡി സിസ്റ്റം ഇറ്റ്സ് അമേസിങ്. ഫോട്ടോ ദ പ്രോസസ് നോ, അതില്ല ഇതില്ല എന്നൊക്കെ പറയുമ്പോ ഇപ്പളാ നമ്മൾ അറിയുന്നത്. പണ്ടൊക്കെ നമ്മള് കേട്ടിട്ടുള്ള എന്താണ് ഈ എന്താണ് സയന്റിഫിക് അതറിയില്ല. നമ്മുടെ ബ്ലഡിൽ തന്നെ പ്ലേറ്റ്ലെറ്റ് വാസ് നോട്ട് ഇനഫ് കൗണ്ട്. എനിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ഡയബറ്റിക് കൊടുക്കുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കുറയും. എനിക്കും അങ്ങനെ, അതൊക്കെ ഇന്നാ കണ്ടുപിടിക്കും. പഴയകാലത്തെ ആൾക്കാർ പറയുന്ന എന്താണ്, പ്രഷർ ഇതൊന്നും പണ്ടില്ലായിരുന്നല്ലോ, ഷുഗറോ ഇതും പണ്ടില്ലായിരുന്നു. പണ്ടുള്ള നമ്മുടെ അപ്പന്മാരൊക്കെ എന്താരോഗ്യമായിരുന്നു. അതേ, പണ്ട് ആർക്കെങ്കിലും സോഡിയം കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പണ്ട് അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നുമില്ല. എന്തുകൊണ്ടില്ല? പണ്ട് ഇതൊന്നും ആർക്കും അറിയത്തില്ല, പണ്ട് ടെസ്റ്റ് ഇല്ല, കണ്ടുപിടിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതാണല്ലോ അപ്പന്മാരൊക്കെ ഭയങ്കര ആരോഗ്യമുള്ളവരാണ്. ഇതിനാണ് കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത്. ബയാസുകളെ കുറിച്ച് പഠിക്കണം കേട്ടോ. കൺഫർമേഷൻ ബയാസ്. പണ്ടുള്ള എന്താണ് അപ്പൂപ്പന്മാരെ, നമ്മുടെ അപ്പൂപ്പന്മാർ ഭയങ്കര ആരോഗ്യം, 100 വയസ്സ് വരെ ജീവിച്ചിരുന്നു. ഇത് നമ്മൾ പറയുന്നത് ഇതുകൊണ്ടാണ്. അതൊക്കെ കുടിച്ചോളൂ. ഇന്ന് മോഡേൺ ഭക്ഷണം വന്നപ്പോഴത്തേക്ക് റിസർച്ച് ഉണ്ട് സ്വാമി. അത് പറയുന്നത് വ്യായാമം നല്ല രീതിയിൽ ശരീരം വ്യായാമം ചെയ്യുന്നവർ അങ്ങനെയാണെങ്കിൽ വലിയൊരു ഓട്ടക്കാരനുണ്ടായിരുന്നില്ല അവന്റെ പേര് ബോൾട്ടോ. അവനിപ്പോ അമിതാർത്ഥന ചെയ്യുന്ന ഒരു പെട്ടെന്ന് മരിച്ചു. അതായത് 1940 മനസ്സിലായി. ഇത് പിന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ വെബ്സൈറ്റിലുള്ളതാണ്. 1940 മലയാളിയുടെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് എത്രയായിരുന്നറിയോ? 25-26 വയസ്സാണ് ശരാശരി ആയുസ്. ഇന്ന് നിങ്ങൾ നോക്കുക, ഇന്ന് 70 കഴിഞ്ഞോണ്ടിരിക്കുകയാണ്. നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ എന്ത് ദീർഘായുസുള്ളവരായിരുന്നു. മനസ്സിലായ മനുഷ്യന്റെ ശരാശരി ആയുസ്സും ആരോഗ്യവും ഒക്കെ കൂടി വരികയാണ്, അവിടെ കുറഞ്ഞു വരികയല്ല. പിന്നെ ഏതെങ്കിലും ഒരു അപ്പൂപ്പ 100 വയസ്സ് ഇരുന്നുകൊണ്ട്, പഴയ അപ്പൂപ്പന്മാരൊക്കെ 100 വയസ്സാണെന്ന് കരുതുന്നതിനാണ് കൺഫർമേഷൻ ബയാസ്. ശരി, ഇന്നത്തെ വാചകോടി ഇവിടെ നിർത്താം.